സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റൈബ് അഥവാ മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. ഇസ്ലാമികമായ പ്രമാണങ്ങളിലൂടെ ഈ വിഷയം വസ്തുനിഷ്ഠമായി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിരവധി ചരിത്രങ്ങളിലൂടെ, ഒരുപാട് തെളിവുകളിലൂടെ ആ വിഷയം നിങ്ങൾ ശരിക്കും ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ അള്ളാഹുവിനല്ലാതെ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ, അള്ളാഹു തൃപ്തിപ്പെട്ട അവന്റെ പ്രവാചകന്മാർക്ക് ചില സന്ദർഭങ്ങളിൽ അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ അവർക്കും അറിയില്ലെങ്കിൽ, പ്രവാചകത്വ ശൃംഖല അവസാനിക്കുകയും ഇനി ഒരു പ്രവാചകൻ വരാനില്ലാത്ത ഒരവസ്ഥയായി മാറുകയും ചെയ്തിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഭാവിയെ സംബന്ധിച്ചും അതുപോലെയുള്ള മറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അറിയുവാനും വേണ്ടി, അതറിയുമെന്ന് നടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുന്നതിന്റെ ഇസ്ലാമിക വിധി എന്ത്, അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തങ്ങന്മാരെന്ന് പറഞ്ഞുകൊണ്ടും ബീവിമാരെന്ന് പറഞ്ഞുകൊണ്ടും സിദ്ധന്മാരെന്ന് പറഞ്ഞുകൊണ്ടും മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെന്ന് അഭിമാനപൂർവ്വം തന്നെ പറഞ്ഞു നടക്കുന്നു. വേറെ ചില ആളുകൾ ജ്യോത്സ്യന്മാരെന്ന പേരിൽ, അതല്ലെങ്കിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വ്യക്തമായി അറിവുള്ള പണിക്കന്മാരെന്ന പേരിൽ, കോവിലുകളിൽ പൂജാരികളെന്ന പേരിൽ, അതുപോലെയുള്ള പല പേരുകളിലും മറ്റു മതവിഭാഗങ്ങളിലും ഈ വിജ്ഞാനം അറിവുള്ളവരെന്ന് നടിക്കുന്ന വിഭാഗം അറിയപ്പെടുന്നു. ഏത് പേരിൽ അറിയപ്പെട്ടാലും ശരി, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടി, വൈബിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഏതെങ്കിലും ആളുകളെ സമീപിക്കുന്നത് ഇസ്ലാമിൽ കടുത്ത കുറ്റമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ തന്നെ അതിനെ നിരോധിച്ചിരിക്കുകയാണ്. ജ്യോത്സ്യന്മാരെയും മഷിനോട്ടക്കാരെയും അതുപോലെ തന്നെ കളങ്ങളും കുറികളും വരച്ചുകൊണ്ട് മനുഷ്യനെ പറ്റിക്കുന്ന പണിയെടുക്കുന്ന ആളുകളെയും ഈ വക കാര്യങ്ങൾക്കെല്ലാം വേണ്ടി സമീപിക്കുകയും അവർ പറയുന്നത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തവന് കടുത്ത ശിക്ഷയാണ് അല്ലെങ്കിൽ കടുത്ത അപരാധമായിട്ടാണ് ഇസ്ലാം അതിനെ കാണിച്ചിട്ടുള്ളത്. ജാഹിലിയ കാലത്ത് ഇത്തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് അറേബ്യൻ സമൂഹങ്ങൾക്കിടയിൽ ഈ അനാചാരം അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസത്തിന്റെ പിണിയാളുകൾ നിലവിലുണ്ടായിരുന്നു. അവരെ ആളുകൾ സമീപിച്ചുകൊണ്ട് പ്രശ്നങ്ങളിൽ പരിഹാരങ്ങൾക്ക് വേണ്ടി, ഭാവി അറിയാൻ വേണ്ടി, നഷ്ടകോട്ടങ്ങൾ അല്ലെങ്കിൽ നേട്ട വിജയങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനൊക്കെ വേണ്ടി ആളുകൾ അവരുടെ വീടുകൾക്ക് മുമ്പിൽ തടിച്ചുകൂടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ശിർക്കിലേക്ക് വഴിവെക്കുന്ന പ്രവർത്തനമായതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അർറാഫൻ ഫസഅലഹു അൻ ശൈഇൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ലം തുഖബൽ ലഹു സലാത്തു 40 യൗമാ. റവാഹു മുസ്ലിം. ആരെങ്കിലും ഒരു അർറാഫിനെ സമീപിച്ചാൽ, അർറാഫ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളെയൊക്കെ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാനും കാണിച്ചു തരാനും ഞങ്ങൾക്ക് സാധിക്കുമെന്ന് അവകാശപ്പെടുന്ന ദുശക്തികളാണ്. കളവ് പോയ കളവ് മുതൽ കണ്ടുപിടിക്കാൻ, വീട് വിട്ടിറങ്ങിപ്പോയ മകനെ കണ്ടുപിടിക്കാൻ, ആലയിൽ നിന്ന് ഇറങ്ങി ഓടിയ മൂരിയെയും മറ്റ് മൃഗങ്ങളെയും ഒക്കെ കണ്ടുപിടിക്കാൻ, ആ സ്ഥലം പോലും വ്യക്തമായി വരച്ചു കാണിച്ചുകൊണ്ട് പറയാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുമെന്ന് പ്രവചിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളാണ് അർറാഫുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അത്തരത്തിലുള്ള ആളുകളെ സമീപിക്കുന്നതിനെപ്പറ്റി പ്രവാചകൻ പറഞ്ഞത് മൻ അതാ അർറാഫൻ, ഈ നിലക്കുള്ള കഴിവുകളുണ്ടെന്ന് അവകാശപ്പെടുന്നവന്റെ അടുത്ത് ഒരാൾ ചെന്നാൽ എന്നിട്ട് വല്ല കാര്യങ്ങളെപ്പറ്റിയും അവനോട് പ്രതിവിധി അന്വേഷിച്ചാൽ അങ്ങനെ അവനൊരു മറുപടി കൊടുത്തു ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവന് ബോധ്യമാവുകയും ചെയ്താൽ സത്യമായിട്ടും അവനത് അംഗീകരിച്ചാൽ ലം തുഖബൽ ലഹു സലാത്തു അർബഈന യൗമാ, 40 ദിവസത്തെ നിസ്കാരം, 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഒരു നേരത്തെ നിസ്കാരത്തിന്റെ മഹത്വം എത്രയാണ് സഹോദരന്മാരെ? ഒരു റക്അത്തിന്റെ പുണ്യം എത്രയാണ്? ഒരു ദിവസം 5 നേരം നമ്മൾ നമസ്കരിക്കുന്നു, 40 ദിവസം 200 നേരമാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ദിവസം 17 തവണ നമ്മൾ 17 റക്അത്തുകൾ നമ്മൾ നമസ്കരിക്കുന്നു, 40 വഖ്ത്തുകളിലായി എത്ര നൂറുകണക്കിന് റക്അത്തുകളാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ആ നമസ്കാരങ്ങളുടെ എല്ലാം മഹത്വങ്ങളെ, അല്ലെങ്കിൽ അവയുടെ എല്ലാം ആ ഇബാദത്തിലൂടെ മനുഷ്യന് പരലോകത്ത് നേടിയെടുക്കാൻ എത്രമാത്രം പുണ്യങ്ങൾ ആ ഇബാദത്തിൽ അടങ്ങിയിട്ടുണ്ടോ അവയെ എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ മാത്രം ശക്തിയുള്ള ഒരു അന്ധവിശ്വാസമാണ് ഇത്തരത്തിലുള്ള പ്രവചനം നടത്തുന്ന ആളുകളെ സമീപിക്കുന്നത് പോലും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യന്റെ ഇബാദത്തുകളിലെത്തി ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വീകരിക്കപ്പെടാതെ പോവുക എന്നുള്ളതിനേക്കാൾ ഒരു മനുഷ്യൻ എന്ത് പരാജയമാണ് ആഖിറത്തിൽ ഇനി വരാനിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഈ നിലക്കുള്ള ദുശക്തികളെ സമീപിക്കുന്ന ആളുകൾ അവരുടെ നമസ്കാരം 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടാതെ പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഗൗരവമാണ് സഹോദരന്മാരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകളിൽ, നാം ജീവിക്കുന്ന വീടിന്റെ ചുറ്റുഭാഗങ്ങളിൽ ഈ നിലക്കുള്ള ആളുകളെ സമീപിക്കുന്ന ആളുകൾ എന്ന് ദിനം തോറും പെരുകി വരികയാണ്. മനുഷ്യന് കാര്യം കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നുള്ളൂ. പലരും എതിർത്ത് ചോദിക്കുന്നത് ഇതുകൊണ്ട് കാര്യം കിട്ടുന്നുണ്ടല്ലോ എന്നാണ്, അവിടെ പോയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണല്ലോ എന്നാണ്. ഇതേപോലെയുള്ള ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നതിനെ സംബന്ധിച്ച് ഇതിനേക്കാൾ ശക്തമായ ഒരു വാചകമാണ് പ്രവാചകൻ മറ്റൊരു വാക്യത്തിലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ളത്. മൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയും എന്നിട്ടവൻ പറയുന്നത് അംഗീകരിക്കുകയും ചെയ്താൽ അവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിക്കപ്പെട്ട കാര്യങ്ങളിൽ അവിശ്വസിച്ചവനായി, ഖുർആനിനെയും സുന്നത്തിനെയും മനുസരിക്കുകയും ഖുർആനിനെയും ഹദീസുകളെയും തള്ളിക്കളയുകയും ചെയ്ത് അവിശ്വസിച്ചവനെ പോലെയായി പേർപ്പാട് ചെയ്യുന്നവൻ, എത്ര ഗൗരവമാണ് ഈ തെറ്റ്! കാഫറായി പോകുന്ന പരിപാടിയാണ്, കുഫിരിയത്തിലേക്കുള്ള കാൽവെപ്പാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ നാടുകളിൽ ഇന്ന് അറാഫു എന്നോ കാഹിനു എന്നോ പേരല്ല, അറേബ്യ രാജ്യമല്ലല്ലോ, വേറെ ചില പേരുകളിൽ സിദ്ധന്മാർ, മഷിനോട്ടക്കാർ, കൈനോട്ടക്കാർ എല്ലാവരും പ്രവചിക്കുകയാണ്. കുറത്തിയുടെ കയ്യിൽ നമ്മുടെ കൈ കൊടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അങ്ങാടികളിൽ ഇത്തിരി കൂടി ശാസ്ത്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ട് ഒരു ബാനറിൽ ഭംഗിയുള്ള ഒരു കൈപ്പത്തിയും വരച്ചു വെച്ച് പെരിവെയിലത്ത് കുത്തിയിരിക്കുന്ന കൈനോട്ടക്കാരൻ അവന്റെ മുമ്പിലേക്ക് കൈനീട്ടിക്കൊടുക്കാൻ നമുക്ക് മടിയില്ല പലർക്കും. കാരണം അവൻ ശാസ്ത്രീയമാനങ്ങളാണ് പറയുന്നത്, അതുകൊണ്ട് അത് അന്ധവിശ്വാസമാകാൻ തരമില്ല എന്ന്. അവനറിയാം മധ്യസ്ഥ വിദ്യരായ ആളുകളെ ചൊൽപ്പടിക്ക് കീഴിൽ വരുത്താൻ ഒരു പക്ഷേ ഈ നിലക്കുള്ള ശാസ്ത്രീയമാനങ്ങൾ കണ്ടെത്തുന്നത് നന്നായിരിക്കുമെന്ന്. അങ്ങനെ ഭാവിയെപ്പറ്റി പ്രവചിക്കാനിരിക്കുന്ന കൈനോട്ടക്കാർ, ആ കൈനോട്ടക്കാരന് പോലും അവന്റെ ഭാവിയെപ്പറ്റി അറിയുമായിരുന്നെങ്കിൽ ആ പൊരിവയിലത്ത് ഒരു തുനിശ്ശീലയുടെ ബോർഡിന്റെ കീഴിൽ അവൻ ഇരിക്കുമായിരുന്നോ? അവന് വരെ അവന്റെ കാര്യം അറിയാനിട്ടാണ് അവനിരിക്കുന്നത്. എന്നിട്ടാണ് ആ മഠേന്റെ മുമ്പിൽ, ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാതെ ഇരിക്കുന്ന ആ മഠേന്റെ മുമ്പിൽ വേറെ ചില മഠയന്മാർ അവരുടെ പോക്കറ്റിലുള്ള പണം നിറഞ്ഞു കൊടുക്കുന്നത്. തിരിച്ചു പോരുമ്പോൾ അവന്റെ കയ്യിൽ ഇവന്റെ കൈ മാത്രമല്ല കൊടുത്തു പോരുന്നത്, ഈമാനു കൂടിയാണ്, ഇവന്റെ വിശ്വാസം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിരുത്തേണ്ടതുണ്ട്. ശക്തമായ കുറ്റമാണ് ഒരു നിലക്കും ഈ നിലക്കുള്ള പ്രവചനം നടത്തുന്ന പ്രവാചകന്മാരെ സമീപിക്കൽ. ഇസ്ലാമികമായ ഭാഷയിൽ ശുദ്ധമായ അസംബന്ധമാണ്, നിഷേധമാണ്, ഒരിക്കലും പാടില്ലാത്ത കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ സത്യമാകുന്നില്ലേ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഇന്നാളുടെ ശൈഖിന്റെ അടുത്ത് പോയിട്ട് അയാൾ പറഞ്ഞതൊക്കെ സത്യമായല്ലോ, അത് കറാമത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതൊരു സിദ്ധൻ ഒരു ബീവി ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടാലും അയാളുടെ കീഴിൽ ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന ചില ഏജൻസികളുണ്ടാകും, ഇയാളുടെ കറാമത്തുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി, കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി, ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് ഇങ്ങനെ പകർത്തിവിടാൻ വേണ്ടി ദിൽബന്ദികൾ, ഏജൻസികൾ ഇഷ്ടം മാതിരിയുണ്ട് ഓരോ ഔലിയാക്കന്മാരുടെയും സിദ്ധന്മാരുടെയും ഒക്കെ താവളങ്ങളിൽ. അവർ വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്നു. ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖദറിനോട് അത് യോജിച്ചു വരും. അവരായിരം കാര്യങ്ങൾ പ്രവചിച്ചാൽ ഒന്ന് ചിലപ്പോൾ ശരിയാകും. ആ ശരിയായത് മാത്രം ജനങ്ങൾക്കിടയിൽ പ്രചരിക്കും. അവർ പറഞ്ഞ 999 കാര്യങ്ങളും നുണയായിരിക്കും. അത് ജനങ്ങൾ മറന്നുപോവുകയും ചെയ്യും. ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ സംബന്ധിച്ച് ശക്തമായി താക്കീത് ചെയ്തപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിയോട് ചോദിച്ചു, പ്രവാചകരെ, അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ സത്യമാകുന്നുണ്ടല്ലോ, എങ്കിൽ എന്താണ് അതിലടങ്ങിയിട്ടുള്ള രഹസ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ ചിലപ്പോൾ ഒരു കാര്യം, ചിലപ്പോൾ അവൻ പറയുന്നതിൽ, അവൻ പ്രവചിക്കുന്നതിൽ ഒരു കാര്യം ചിലപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനവുമായി യോജിച്ചു വരും, ബാക്കിയുള്ള 99 കളവായിരിക്കും. എന്നിട്ടോ ആ ഒരു കാര്യം പ്രചരിച്ചത് മാത്രം ജനങ്ങൾക്കിടയിൽ കാര്യമായി പ്രചാരത്തിലെത്തുകയും എല്ലാം പച്ചക്കള്ളമായി മാറിയ കാര്യങ്ങൾ ജനങ്ങൾ മൂടിവെക്കുകയും ചെയ്തുകൊണ്ട് ആളുകളെ അതിലേക്ക് ആകർഷിക്കുന്ന ഒരു വേലയാണ് അവരൊപ്പിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ചു എന്ന ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. മുസ്ലിമീങ്ങൾ ഇതൊക്കെ കറാമത്തിലെണ്ണുകയാണ്, കെസ്ബാണ്, കറാമത്താണ്, പടച്ചവനിൽ നിന്ന് ലദുന്നിയായ ഇൽമ് കിട്ടുകയാണ്. അവർ മേലോട്ട് നോക്കിയാൽ അവരുടെ കണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി അവർ വായിക്കുകയാണ്. അവിടെയുള്ള കാര്യങ്ങൾ അവർ നേർക്കു നേരെ ഇരുന്നു കൊണ്ട് കാണുന്നു. ഇതാണ് അബദ്ധമായ വിശ്വാസം. എങ്കിൽ സഹോദരന്മാരെ ഒന്ന് തിരിച്ചു ചോദിക്കട്ടെ, കാര്യം കിട്ടുന്നല്ലോ എന്ന് പറയുകയാണെങ്കിൽ, ഗുരുവായൂരിൽ തുലാഭാരം നടത്തിയിട്ട് കുട്ടിയുണ്ടായവരുണ്ട്, ആശാരിക്കാവുകളിൽ പോയി കവടി നിരത്തിയിട്ട് പ്രവചനങ്ങൾ ശരിയായവരുണ്ട്, അതുപോലെ തന്നെ വേളാങ്കണ്ണി മാതാവിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ശരിയായവരുണ്ട്, ക്രിസ്തീയ ദേവാലയങ്ങളിലും ഹൈന്ദവ ദേവാലയങ്ങളിലും കാവുകളിലും കോവിലുകളിലുമൊക്കെ പോയി കവടി നിരത്തിയിട്ടും രാശി നോക്കിയിട്ടും കളങ്ങൾ വരച്ചിട്ടും മഷീറ്റ് തിരഞ്ഞിട്ടുമൊക്കെ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത അനുഭവസ്ഥന്മാരൊട്ടേറെയുണ്ടാകും. ഇതിനെപ്പറ്റി നിങ്ങൾ എന്തു പറയുന്നു? ഇത് കറാമത്താണോ? ഇത് ഇവർക്ക് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണോ? അല്ല, എല്ലാം പൈശാചികമായ വേലകൾ. മനുഷ്യനെ ചൂഷണം ചെയ്യാൻ, അവന്റെ പണത്തോടൊപ്പം അവന്റെ ഈമാനിനെയും പോക്കറ്റടിക്കാൻ ശക്തമായ ഗൂഢമായ ശ്രമങ്ങളാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, എനിക്ക് ആവർത്തിച്ചോർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കുടുംബങ്ങളിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഈ അന്ധവിശ്വാസം, പലരെയും സമീപിക്കാനുള്ള ഈ വ്യഗ്രത, പലർക്കും ഇത് പറഞ്ഞു തരാൻ കഴിവുണ്ടെന്ന ഈ മൗഢ്യധാരണ ഇരുത്താൻ സമയമായിരിക്കുന്നു. നമ്മുടെ വീടുകളിൽ കയറി വരുന്ന പത്രമാസികകൾ മറിച്ചു നോക്കിയാൽ കാണുന്നത് അവസാന പേജുകളിൽ നക്ഷത്രവാര ഫലങ്ങളാണ്. അത് വായിക്കാൻ ആളുകളുണ്ട്. മാപ്രസിദ്ധീകരണങ്ങളിൽ കാര്യമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് നക്ഷത്രവാര ഫലങ്ങൾ. എന്നിട്ടതിൽ മേടക്കൂറ്, ഇടവക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക എന്നൊക്കെ പറഞ്ഞു കുറെ നാളുകൾ നക്ഷത്രങ്ങളെപ്പറ്റിയുള്ള പ്രവചനങ്ങൾ. നാളു നോക്കുന്ന സമ്പ്രദായം, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മുസ്ലിമീങ്ങളും കലണ്ടർ പരിശോധിക്കുകയാണ്. തന്റെ മകൻ ജനിച്ച നാളേതാണ്, മകള് ജനിച്ച നാളേതാണ്, പൂരം പിറന്ന പുരുഷനോ പുരുഷനാണെങ്കിൽ വളരെ മഹത്വമുള്ളതാണ് എന്നാണ് അഭിപ്രായം. മകം നാളിൽ പിറന്ന പെൺകുട്ടിയാണെങ്കിൽ മകം പിറന്ന മങ്ക അനുഗ്രഹീതയാണെന്നാണ് ധാരണ. ഇങ്ങനെ നാളും നട്ടവും നോക്കിക്കൊണ്ട് പഞ്ചാംഗവും രാശിയും അതേപോലെയുള്ള പ്രവർത്തനങ്ങളും നോക്കിയിട്ട് മനുഷ്യന്റെ നേട്ടകോട്ടങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പിടുത്തത്തിൽ നിന്ന് വിട്ട് ഇവക്കൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഷിർക്കിലേക്ക് നയിക്കുന്ന, കുഫറിലേക്ക് നയിക്കുന്ന പരിപാടികളാണ്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇതിനൊക്കെ ശാസ്ത്രീയമായ മാനങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. ടി വി തുറന്നു നോക്കിയാൽ അതിലും നക്ഷത്രവാര ഫലങ്ങളെ സംബന്ധിച്ചുള്ള പരസ്യങ്ങളാണ്. ഇന്റർനാഷണൽ കോളുകളിൽ ഫോൺ ചെയ്താൽ പോലും നമ്മുടെ ഭാവിയെപ്പറ്റി പറയാൻ ആളുകൾ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി പണം നാട് മുടിച്ചു കളയുന്ന പൊട്ടന്മാർ, അങ്ങനെ അറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ, വിഡ്ഢികൾ, എല്ലാം വിശ്വാസത്തിന്റെ കുറവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെയായുള്ള വെരിജലത്തിന്റെ തുടക്കങ്ങളാണതെല്ലാം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നത് ഈ നിലക്കുള്ള കവടികൾ നിരത്തി മഷിനോട്ടക്കാരി പിഞ്ഞാണത്തിലെഴുതിക്കൊണ്ട് അതിലേക്ക് നോക്കി പലതും പ്രവചിക്കുന്നവര്, അങ്ങനെയുള്ള ഒരു നൂറുകൂട്ടം ആളുകൾ, തട്ടിപ്പന്മാർ ഈ സമൂഹത്തിൽ വിരസിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ അവര് പലതും പറയും. എട്ടില്ലേ നാദാപുരത്ത് ഇപ്പോൾ കുപ്രസിദ്ധിയാർജിച്ചിരിക്കുകയാണ് ആ രാജ്യം. എന്തിന്റെ പേരിലാണ്? നല്ലൊരു കാര്യത്തിന്റെ പേരിലല്ല. ലക്ഷങ്ങൾ ഒരു സിദ്ധൻ ഒരു ഹാജിയിൽ നിന്ന് മുക്കിയിരിക്കുകയാണ്. കട്ടെടുത്തതല്ല, ഹാജി തന്റെ ഖജാനയിൽ നിന്ന് നേരിട്ട് ഏൽപ്പിച്ചതാണ്. സോ മനസ്സാലെ ഹാജിക്ക് ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ദേവാലയത്തിൽ പോയി തവാഫ് ചെയ്ത് തിരിച്ചു വന്ന ഹാജി സിദ്ധന്റെ കയ്യിൽ ലക്ഷങ്ങളുടെ ചെക്ക് സ്വമേധയാ കൈമാറാൻ അയാളെ പ്രേരിപ്പിച്ചതിന്റെ പിന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനേറ്റ പുഴുക്കുത്തല്ലാതെ മറ്റൊന്നുമല്ല. ഇയാള് പറഞ്ഞു പ്രലോഭിപ്പിച്ചു, നിങ്ങൾക്ക് ഇത്ര ലക്ഷത്തിന്റെ സ്വർണ്ണ നിധി ഞാൻ എടുത്തു തരാം നിങ്ങളുടെ പറമ്പിൽ നിന്ന്. അത് വിശ്വസിച്ചു, ലക്ഷങ്ങളേൽപ്പിച്ചു, പവനുകളേൽപ്പിച്ചു, നൂറുകണക്കിന് പവനുകൾ. കുടുങ്ങിയില്ലേ? ഇപ്പോഴല്ലേ ബോധ്യമായി നഷ്ടപ്പെടേണ്ടതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ബോധ്യമായി. നിങ്ങൾ വിചാരിക്കുന്നു ഇതൊന്നും അവസാനിച്ചുവെന്ന്. ഇല്ല, അവസാനിച്ചിട്ടില്ല, ദിനം പ്രതി വർദ്ധിക്കുകയാണ്. 1000 കേസുകൾ നടക്കുമ്പോൾ ഒന്ന് മാത്രം മറനീക്കി പുറത്തു വരുന്നുവെന്നേയുള്ളൂ. 999 മാളങ്ങൾക്കുള്ളിൽ രഹസ്യമായി തന്നെ പുറത്തു പറയാൻ ലജ്ജിച്ചുകൊണ്ട് ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് എത്രയോ മുതലാളിമാര്, സമ്പന്നന്മാര്, നമ്മെപ്പോലെയുള്ള മുസ്ലിമീങ്ങൾ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിനേറ്റ ശക്തമായ പോരലാണ് അതിന്റെയൊക്കെ കാരണം. ഇതാണ് ഇസ്ലാം പറഞ്ഞത്, നിന്റെ ഭാവി പ്രവചിക്കാൻ, നിനക്ക് കിട്ടാനുള്ള മോഹങ്ങൾ അല്ലെങ്കിൽ നിന്റെ ലാഭനഷ്ടങ്ങൾ വിലയിരുത്താൻ ഒരു ശക്തിക്കും ഇവിടെ സാധ്യമല്ല. നിന്റെ റബ്ബിന് മാത്രമേ അറിയൂ, അവനാണ് എല്ലാം ഉൽഗുയൂ, അവനാണെല്ലാം അറിയുന്നവൻ, അവനല്ലാതെ നിനക്കൊരു ഹൈറും ശറും വരുത്താൻ പറ്റില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചോ എന്ന് പറയുമ്പോൾ അതെല്ലാം മൗഢ്യമായ ധാരണയാണെന്നും അതൊക്കെ ഇസ്ലാമിന് പുറത്തുള്ള ചിന്താഗതിയാണെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് പുരോഹിതന്മാരും പിന്നാലെ കൂടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിരക്കുള്ള എല്ലാ അബദ്ധങ്ങളിലും മനുഷ്യന്മാര് ചെന്നുപെട്ടത്. നക്ഷത്രങ്ങളെ ആസ്വദിക്കുന്ന സമ്പ്രദായം ഹിന്ദുക്കളിൽ മാത്രമാണെന്നാണ് നമ്മൾ വിചാരിച്ചതെങ്കിൽ തെറ്റിപ്പോയി നമുക്ക്. ഓരോ നക്ഷത്രങ്ങളുടെയും പേരുകൾ, അവരശ്വതി, ഭരണി, കാർത്തിക എന്നൊക്കെയാണ് നാറ്റുവേലകൾക്കും നാളുകൾക്കും പേര് പറയുന്നതെങ്കിൽ നമ്മുടെ മുസ്ലിയാന്മാർ അതിന്റെ അറബിയിലുള്ള പേരുകൾ പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങൾ രചിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ നേട്ടകോട്ടങ്ങളെ സംബന്ധിച്ച് പറയാം. ഓരോ കാര്യങ്ങളിലും നഹ്സിന് വേണ്ടി ശാസ്ത്രീയമായ മാനങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവർ പറയുന്നത് നഹ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള നാളുകളുണ്ട് എന്നാണ്. അതിനെ സംബന്ധിച്ച് അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ ചിലതാണ് വായിക്കുന്നത്. അസ്മാ, ഹൈക്കൽ, തെൽസമാത്തുകൾ, ഇവകൾ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ സംഗതികൾ അദാർ ദിവസത്തിന്റെ അസ്മാഉൽ ഹുസ്ന, ആയത്ത്, മലക്ക്, ജിന്ന്, നക്ഷത്രം, ആകാശം മുതലായതുകൾ പഠിക്കേണ്ടതും അസ്മാഇന്റെ ഷർത്തുകളാകുന്നു. അസ്മാ എഴുതുമ്പോൾ അവന്റെ പേരും തായിയുടെ പേരും ബ്രാക്കറ്റിൽ ഉമ്മ, നാളിന്റെ പേരും എല്ലാം കൂട്ടി എഴുതുക. പി കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മസാലിയുൻ നുജൂം എന്ന പുസ്തകം, 28-ാമത്തെ പേജ്. ഇനി കേട്ടോ, ഓരോ നക്ഷത്രങ്ങൾ, ഞായർ, നുജൂം, ഷംസ് ഒക്കെ അറബിയാണ്. 4-ാം ആകാശം, മലക്ക് റൂക്കായി, മുസ്ലിമീങ്ങൾക്ക് വരികയുണ്ടോ റൂക്കായി? മലക്ക് റൂക്കായി, ജിന്ന് മുസ്തരി, രാജാക്കളുടെ അടുക്കൽ പോവാനും മറ്റെല്ലാ പ്രവർത്തിക്കും നന്ന്. ഞായറാഴ്ച ദിവസം ഈ നക്ഷത്രത്തുമായി യോജിച്ചു വന്നാൽ, ഈ നാളുമായി യോജിച്ചു വന്നാൽ നിങ്ങൾക്ക് രാജാക്കന്മാരുടെ അടുക്കൽ പോകാനും മറ്റെല്ലാ പ്രവർത്തിക്കും നന്ന്. പി കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മസാലിയുൻ നുജൂം എന്ന പുസ്തകം, പേജ് 21. ഇനി വ്യാഴം, നുജൂം, നക്ഷത്രം, മുസ്തരി ഒരു നക്ഷത്രത്തിന്റെ പേരാണ്. 6-ാം ആകാശം, മലക്ക് സ്വർഫയായി, കണ്ടോ, ചൈത്താൻ വേറൊരു പേര് കണ്ടുപിടിച്ചു, സ്വർഫയായി. ജിന്ന് ശംഹൂറസ്, എല്ലാ ഹാജത്തിനെയും തേടാൻ പറ്റിയ നാളാണ്. എല്ലാ ഹാജത്തും തേടാൻ പറ്റിയ നാളാണ് വ്യാഴാഴ്ച ദിവസം. അതുകൊണ്ട് ആ ദിവസത്തിന് തേടിക്കൊള്ളുക. ഇതാണ് ചൈത്താൻ പഠിപ്പിച്ചത്. ചൈത്താൻ പഠിപ്പിച്ച ഈ വാദം ഒരു മുസ്ലിയാരുടെ വേഷത്തിലുള്ള ഒരാൾ പുസ്തകത്തിലേക്ക് പകർത്തി. ഈ പരിപാടി നോക്കുന്ന നക്ഷത്രങ്ങളെയും നാളുകളെയും അവലംബിച്ചുകൊണ്ട് മനുഷ്യന്റെ രക്ഷയും ശിക്ഷയും നിയന്ത്രിക്കുന്ന പരിപാടി തനിച്ച ഹൈന്ദവന്മാരുടെ ആചാരമാണ്. ഉദാഹരണം കേട്ടോളൂ. സഹദേവൻ എന്ന എഴുത്തുകാരനായിരുന്നു കേസരി വാരികയിൽ 1994 ജനുവരി 9 നക്ഷത്രഫലം എഴുതുകയാണ്. മേടക്കൂർ, ബ്രാക്കറ്റിൽ അശ്വതി, ഭരണി, പുണ്യകർമ്മം നടത്തും, വിവാഹം നടക്കും, ദാമ്പത്യ സുഖമുണ്ടാവും, യാത്ര കൊണ്ട് ഗുണം കാണും. കണ്ടോ, നമ്മുടെ മുസ്ലിയാര് പറഞ്ഞതും ഇദ്ദേഹം പറഞ്ഞതും ഒന്ന് തന്നെ. ഇനി നക്ഷത്ര ദീപം, മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തിക, മാതാവിന് ധനനേട്ടം, ഭാഗ്യഫലങ്ങൾ, പിതാവിന് ജോലിക്കയറ്റം, ബഹുമതി, ഡോക്ടർ റാം, രാഷ്ട്രദീപിക, 1995 ജൂൺ 3 ഇങ്ങനെ ഓരോ നക്ഷത്രങ്ങളുടെയും ഓരോ നാളുകളുടെയും ഒക്കെ പേരുകൾ പറഞ്ഞ് അതൊക്കെ മനുഷ്യന്റെ ഇന്ന ഇന്ന കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ദിവസമാണ് എന്ന് പറയുകയും ആ കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഈ മുസ്ലിയാന്മാര് ജനങ്ങളെ എല്ലാ രൂപത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങളിലും വീണ്ടും തളച്ചിടുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെടുത്തി, നാളും നട്ടവും നോക്കിക്കൊണ്ട്, പഞ്ചാംഗങ്ങൾ നോക്കിക്കൊണ്ട്, ഈ രൂപത്തിലുള്ള മനുഷ്യന്റെ ഭാവിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ അവന്റെ രക്ഷയെ സംബന്ധിച്ചും ശിക്ഷയെ സംബന്ധിച്ചും പ്രവചനം നടത്തുന്ന ഈ ഏർപ്പാട് അത് നടത്തുന്നവനെ സമീപിക്കുന്നത് പോലും കുഫിരിയത്തിലേക്കുള്ള കാൽവെപ്പാണെന്നും 40 ദിവസത്തെ നിസ്കാരം വരെ സ്വീകരിക്കപ്പെടാതിരിക്കാൻ അത് കാരണമായി തീരുമെന്നും മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്റെ സഹോദരന്മാർ ഓർക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോഴുമുണ്ട് നമുക്കൊക്കെ ഒരു പരിപാടി, നമ്മുടെയൊക്കെ നാളെ ഏതാണ് നോക്കും, നമ്മുടെ വാപ്പുമാര് കൊണ്ട് എഴുതി വെച്ചു ഇന്ന നാളിലാ പറഞ്ഞത്. ഒരു വിശ്വാസമില്ലെങ്കിലും നമ്മളൊന്ന് ഒത്തുനോക്കും, കയ്യിലൊരു വസ്ത്രം കിട്ടിയാൽ ഇങ്ങനെ മേടക്കൂറും ഇടവക്കൂറും ഒക്കെ പറയുന്ന വസ്ത്രങ്ങൾ കിട്ടിയാൽ നമ്മൾ നമ്മുടെ നാടും ഇതിൽ പറഞ്ഞ കാര്യങ്ങളുമായി ഒന്ന് ഒത്തുനോക്കിയിട്ട് ഒന്നിനുമല്ല വെറുതെ ഇബിലീസ് എന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് ഒത്തുനോക്കാം. ഒത്തുനോക്കിയപ്പോ നമുക്ക് ഇത്തിരിയൊക്കെ ശരിയായി തോന്നി, ആ ഇതിലുണ്ട് കുറച്ചൊക്കെ കാര്യം ഇബിലീസ് തോന്നിപ്പിച്ചു പോയില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കുഴുക്ക് തേറ്റില്ലേ, ഇതാണ് ഇബിലീസിന്റെ പണി. അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട, അവൻ എന്ത് പ്രവചിക്കട്ടെ എന്ത് പറയട്ടെ, എല്ലാ കാര്യങ്ങളും മുഴുവൻ ദിവസങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊരു കൊച്ചുകുട്ടിക്കും പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ ജ്യോത്സ്യന്മാര് അല്ലെങ്കിൽ ജ്യോതിഷം പഠിച്ചവരെന്ന് പറയുന്ന ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ ഒരാളുടെയും ഗുണത്തെയും ദോഷത്തെയും അടിസ്ഥാനമാക്കാൻ പറ്റിയതല്ല. നക്ഷത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് ഒന്ന് ആകാശത്തിന്റെ സീനത്തൽ ലിസ്തമായി ഇന്നാ സയ്യന സമാഅ ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ അലങ്കരിച്ചിരിക്കുകയാണ് നക്ഷത്രങ്ങൾ മുഖേന. രണ്ടാമത്തെ ഉപകാരം അത് അലാമാത്തിന്റെ അടയാളങ്ങളാണ്, യാത്രക്കാർക്ക് ഒരു വഴികാട്ടിയാണ് നക്ഷത്രം. മൂന്നാമത്തെ ഉപകാരം അത് മുഖേനയുള്ള മനുഷ്യൻ ഇബിലീസിന്റെ അനുയായികൾ ശൈത്താന്മാര് കട്ടുകേൾക്കാൻ വേണ്ടി ആകാശ ലോകത്തെ കയറിപ്പോകുമ്പോൾ അവരെ എറിഞ്ഞോടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന നക്ഷത്രങ്ങളെയെന്നും പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിൽ ഈ വക കാര്യങ്ങൾക്കല്ലാതെ നക്ഷത്രങ്ങൾ മനുഷ്യന്റെ ഖൈറും ശറും തീരുമാനിക്കാൻ അവക്കൊണ്ട് സാധ്യമാണ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ആ നിലയ്ക്ക് വിശ്വസിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമികമായ കാര്യങ്ങളിൽ അവിശ്വസിച്ചവനായിരിക്കുന്നു എന്നാണ് പണ്ഡിതലോകം അതിനെ സംബന്ധിച്ച് വിധി എഴുതിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ദീർഘമായ ചർച്ച തന്നെ തഫ്സീർ ഇബ്നു കസീറിന്റെ 3-ാം വാള്യം 385-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. നക്ഷത്ര ഭാരഫലങ്ങൾ നോക്കുന്നതും നക്ഷത്രത്തെ മനുഷ്യന്റെ രക്ഷയുടെയും ശിക്ഷയുടെയും മാനദണ്ഡങ്ങളായി കണക്കാക്കുന്നതും ശുദ്ധമായ അസംബന്ധമാണ് എന്ന് അദ്ദേഹം സവിസ്തരമായി അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പല പണ്ഡിതന്മാരുടെയും സാബിയീങ്ങളുടെയും അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ വിഷയത്തിൽ ഇതിന്റെ തന്നെ ഒരു ഭാഗമായി വരുന്നതാണ് ഈ ശകനം നോക്കുന്ന പരിപാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായിരുന്ന ജാഹിലിയ ഏർപ്പാടായിരുന്നു അത്, ദിനങ്ങൾക്കും മാസങ്ങൾക്കുമൊക്കെ ശകനം കൽപ്പിക്കുന്ന പരിപാടി. അതുപോലെ തന്നെ പക്ഷിയുടെ ശബ്ദങ്ങൾ, അതുപോലെ തന്നെ പിശാചുക്കൾ എന്നിവയുടെ പേരിൽ ശിർക്കുപരമായ ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ, ഊഹാപോഹങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾ ഇന്നും മുസ്ലിമീങ്ങളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഈ രൂപത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുകളുണ്ടായി. അവരെയൊക്കെ നന്നാക്കാനാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. മാസം മറഞ്ഞു കണ്ടാൽ ഒരു സംഗതിക്ക് പുറപ്പെട്ട് വീട്ടിലേക്ക് രണ്ടാമതും മടങ്ങിപ്പോരേണ്ടി വന്നാൽ, അല്ലെങ്കിൽ യാത്ര പുറപ്പെടുന്ന വഴിയിൽ ഒരു ജന്തു ഒന്ന് റോഡ് കുറുകെ മുറിച്ചോടിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജന്തുവിന്റെ ശബ്ദം കേട്ടാൽ, അല്ലെങ്കിൽ ഇറങ്ങാൻ നേരത്ത് വീട്ടിൽ ആർക്കെങ്കിലും വല്ല അപകടവുമുണ്ടായാൽ, ഏതെല്ലാം നിലക്ക് എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ നമ്മുടെ തൗഹീദിനെ തെറ്റിക്കാൻ സാധിക്കുമോ എല്ലാം ഇബിലീസ് ഇവിടെ വളരെ ജാഗ്രതയോടുകൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാസങ്ങൾക്കും ദിവസങ്ങൾക്കും മുതൽ ഓരോ കാര്യങ്ങൾക്കും നഷ്ടവും ശകുനവും നിശ്ചയിച്ചുകൊണ്ട് മനുഷ്യന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർക്കാനുള്ള ഗൂഢമായ ശ്രമം ഇബിലീസ് ഇവിടെ കാര്യമായി നടത്തി അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം മതത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന നേതാക്കന്മാർ തന്നെ അതിന് നോശാനവാടി, അവർ തന്നെ അതിന്റെ അനുമതി നൽകി, അവർ തന്നെ അവരുടെ പത്രങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും തന്നെ എഴുതിവിട്ടു ഓരോ കൊല്ലങ്ങളിലും നഷ്ടുകളുണ്ട് എന്ന്, മതപരമായി അവർക്കൊക്കെ അടിസ്ഥാനമുണ്ട് എന്നവർ പറഞ്ഞുവിട്ടു അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ. നമുക്ക് വായിക്കാൻ സാധിക്കും, ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും നഷ്ടുണ്ട്, കൊല്ലത്തിൽ 12 ദിവസം നിങ്ങൾ സൂക്ഷിക്കുക, അവ മാനം നശിപ്പിക്കുകയും സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. മുഹറം 12, സഫർ 10, റബീഉൽ അവ്വൽ 4, റബീഉൽ ആഖിർ 18, ജമാഅത്തുൽ അവ്വൽ 18, ജമാഅത്തുൽ ആഖർ 12, റജബ് 12, ഷഅബാൻ 16, റമദാൻ 14, ശവ്വാൽ 8, ദുൽഖഅദ 18, ദുൽഹജ്ജ് 8, ഫതാവാ നസറത്തുൽ അനാം ഭാഗം 4 പേജ് 37. ഓരോ ദിവസങ്ങളുടെ പ്രത്യേകതയാണ്. കൊല്ലത്തിലുള്ള 12 പ്രധാനപ്പെട്ട നഷ്ടുകളാണ് ആ പറഞ്ഞത്. ഇതിനൊക്കെ മഹാ വൃത്തികെട്ട ദിവസങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ശനിയാഴ്ച ദിവസം അത് ചതിക്കുന്ന നാളാണ്. ശനി ഒരു കാര്യത്തിനും പറ്റില്ല, അത് മനുഷ്യനെ ചതിക്കുന്ന ദിവസമാണ്. മുസ്തഫായി നബിയെ കൊലപ്പെടുത്തുവാൻ ഖുറൈശികൾ ദാറുന്നദ്വത്തിൽ ഒരുമിച്ചുകൂടിയ ദിവസമാകുന്നു. അന്ന് ജനിക്കുന്ന കുട്ടി ചതിയനാകും. കണ്ടോ, ശനിയാഴ്ച ആരുടെയെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ശനിയാണെങ്കിൽ സംശയമില്ല, കുട്ടി ചതിയനാണ്. ചൊവ്വ ഇത് ഗുണമില്ല. എന്താ കാരണം? ചൊവ്വാഴ്ചക്ക് എന്താ ദോഷം? ഹവ്വാവും ഹൈവരുന്നതും ഖാബീൽ ഹാബീലിനെ കൊന്നതും അന്ന് ജനിച്ച കുട്ടിയും നന്നല്ല. ഹവ്വാവും ബീവിക്ക് ആദ്യമായി മെൻസസ് ഉണ്ടായത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു അത്രേ. അതുകൊണ്ട് അന്ന് ജനിക്കുന്ന കുട്ടികളൊക്കെ എന്ത് വയസ്സു? ആ കുട്ടികളൊക്കെ ചതിയന്മാരാ. അന്നുകൂടി ജനിച്ച കുട്ടി നന്നല്ല. അബ്ദുറഹ്മാൻ മുസ്ലിയാർ മുതാലിയുൻ നുജൂം പേജ് 21-22. കൊല്ലത്തിൽ ഏറ്റവും വലിയ നഹ്സാണ് ദുൽഹജ്ജ് 10. ഒരു കൊല്ലത്തിലെ ഏറ്റവും പടാവൃത്തികെട്ട ദിവസം ദുൽഹജ്ജ് 10. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറു യൗമിൻ, ഏറ്റവും ഖൈറായ ദിവസം, മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടാൻ പറ്റിയ ദിവസമെന്ന് പറഞ്ഞ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന ദുൽഹജ്ജ് 10 ഒരു കൊല്ലത്തിലെ ഏറ്റവും വൃത്തികെട്ട നഹ്സിന്റെ ദിവസമെന്ന് അതേ പുസ്തകത്തിൽ തന്നെ എഴുതിവിട്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ശനിയാഴ്ച ദിവസത്തെപ്പറ്റി പാട്ടുരൂപത്തിലും ഇവരൊരുപാട് പറഞ്ഞു വരട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന പുസ്തകം അൽമവാഹിബുൽ ജലിയ, അൽമവാഹിബുൽ ജലിയ എന്ന ഈ പുസ്തകം പ്രശസ്തനായ ഒരു പണ്ഡിതൻ എഴുതിയതാണ്. കഴവ മൗലവി എന്ന പേരിൽ നിങ്ങൾ അദ്ദേഹത്തെ ഒരുപക്ഷെ കേരളത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ടാകും. ആ പുസ്തകത്തിൽ അദ്ദേഹം വസ്ത്രം എന്ന് വാങ്ങണം എന്ന് ധരിക്കണം എന്നൊരു ഭാഗമുണ്ട്. വസ്ത്രം എന്ന് വാങ്ങണം എന്ന് ധരിക്കണം. അതിൽ ആദ്യം മുതൽ അദ്ദേഹം പറയുന്നത്, ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര, അത് വാങ്ങലും ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നു. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണേ പുതിയതന്നുടുക്കുന്നത്. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട് പല നാശവും അതിനാൽ വരാനിടയുണ്ട്. തീ വീണതായി നശിക്കേണ്ടതാണാമുണ്ട് മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. അതുമാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ ഹമ്മെപ്പോഴും ഒഴിയാതിരിക്കും പൊന്നേ. കണ്ടോ എന്തൊക്കെ പറഞ്ഞേ? ശനിയാഴ്ച ദിവസം ആരും ടെക്സ്റ്റൈൽസിൽ പോകാൻ പാടില്ല, പുതിയ മുണ്ട് വാങ്ങരുത്, വാങ്ങാനും പാടില്ല, ധരിക്കാനും പാടില്ല. അങ്ങനെ എങ്ങാനും ആരെങ്കിലും ശനിയാഴ്ച ദിവസം വാങ്ങിയാൽ അത് ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരുമെന്നുള്ളതും പറയുന്നു. അത് ധരിക്കുമ്പോ ജസദ് വേണം ശരീരം, ശരീരത്തിൽ ചൊറിയും ചേരങ്ങും അസുഖമൊക്കെ ഉണ്ടാവും. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണേ പുതിയതെന്നുടുക്കുന്നത്. ഞായറും പോയി, ഇതേതോ ടെക്സ്റ്റൈൽ സാറിനൊപ്പിച്ച പരിപാടിയാണ്. അയാൾക്ക് ശനി ഞായറും തിങ്കളും ഒഴിവില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് മറ്റുള്ളവർ കച്ചവടം കിട്ടരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയ പാട്ടാണ്. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണേ പുതിയതെന്നുടുക്കുന്നത്. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട് പല നാശവും അതിനാൽ വരാനിടയുണ്ട്. തീ വീണതായി നശിക്കേണ്ടതാണാമുണ്ട് മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. കട്ടുണ്ടോന്നാണ് ആൾക്കാർ മോഷ്ടിച്ചുകൊണ്ടുകൊണ്ട് ചൊവ്വാഴ്ച ആരും വാങ്ങാൻ പോകണ്ടാ, ധരിക്കും വേണ്ട. അതുമാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ ഹമ്മെപ്പോഴും മുഴിയാതിരിക്കും പൊന്നേ. ഹമ്മ് പറഞ്ഞാൽ മനക്ലേശം. എല്ലാ സമയത്തും മനുഷ്യന് ഹമ്മ് എന്ന് പറയുന്നത് എന്താ? മാനസികമായ ദുഃഖവും സങ്കടമൊക്കെ. അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം ടെക്സ്റ്റൈൽ പോകരുത്, ശനി പോകരുത്, ഞായർ പോകരുത്, അഥവാ അന്ന് വാങ്ങിയാൽ അത് എടുക്കരുത്. ഇതൊക്കെയാണ്. ഇദ്ദേഹം ഒരു പ്രശസ്തനായ ഒരു പണ്ഡിതനാണ്, ജനങ്ങളൊക്കെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പണ്ഡിതനാണ്. പക്ഷെ ഈ കാര്യവുമായിട്ട് നമുക്ക് യോജിക്കാൻ വയ്യ. ഇത് ജനങ്ങളുടെ ആദരപൂർവ്വം പാടുന്നൊരു പുസ്തകമായതുകൊണ്ട് ഈ പുസ്തകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇതാണ് ഇവർ ഓരോ ദിവസങ്ങളെ സംബന്ധിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇനിയും അവർ പറയുന്നുണ്ട് ഓരോ ദിവസങ്ങൾ. ഉദാഹരണമായി എല്ലാ മാസങ്ങളിലും വരുന്ന നഷ്ടുള്ള 7 ദിവസമുണ്ട്. ഒന്ന്, എല്ലാ അറബി മാസത്തിലെയും 3 വളരെ വൃത്തികെട്ടതാണ്. ആദൻ നബി തങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ദിവസമാണ്. 5 നോഹ് നബി കാട്ടില്ലായതും കാബീൽ പറഞ്ഞതുമായ ദിവസമാണ്. പതിമൂന്നാം ഡേറ്റ് മോശമാണ്. യൂസുഫ് നബിയെ കിണറ്റിലിടപ്പെട്ട ദിവസം പതിനാറും മോശമാണ്. ഇബ്രാഹിം നബിയെ നമ്രൂദ് എന്ന പകയൻ തീക്കുണ്ടിലിട്ട ദിവസം ഇരുപത്തിയൊന്നും മോശമാണ്. മൂസാ നബിയുടെ പട തോറ്റതും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു പല്ല് ഷഹീദായ നാളാണ്. ഇരുപത്തിയഞ്ചും മോശമാണ്, കാരണം അന്നാണ് ഫിറഔൻ പിറന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏഴ് ദിവസത്തോടെ വൃത്തികെട്ടതല്ലാത്ത ഏതൊരു ദിവസത്തിലും ഉണ്ടാവില്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക ഇതൊക്കെ നോക്കി അവിടെ വൃത്തികെട്ടത് നഷ്ടമല്ലാത്തൊരു ദിവസം ഉണ്ടാവുക? തന്നെയുമല്ല, ബുധനാഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഒടുക്കത്തെ ബുധൻ, എല്ലാ ബുധനാഴ്ചയും വളരെ മോശമാണ്. അത് തന്നെ ഒടുക്കത്തെ ബുധനാണെങ്കിൽ വളരെ ഗൗരവമാണ്. ഒടുക്കത്തെ ബുധൻ ഗൗരവമായതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട് എന്നാണ്. ആരായിരുന്നത്? മുസ്ലിയാന്മാരുടെ തന്നെ ദിനപത്രത്തില് എന്തായിരുന്നത് അറിയോ? സഫർമാസത്തിലെ ഒടുക്കത്തെ ബുധനും നഷ്ടാണ്. ഇതൊക്കെ ആര് പ്രചരിപ്പിക്കുന്നതാ? കാരന്തൂര് മർക്കത്തിലെ കലണ്ടറിൽ നോക്കിയാൽ കാണാം. ഏതാതാ സർക്കസ് കൂടാരം? കാരന്തൂരെ ഷെയ്ഖുനന്റെ കോളേജില്ലേ, സഖാഫിമാരെ വാർത്തുവിടുന്ന ഇസ്ലാമിന്റെ മുജാഹിദുകളുടെ പേടി സ്വപ്നങ്ങളെ ഉരുക്കുമുഷ്ടികളാണ് പുറത്തേക്ക് ചാടിക്കുന്ന ആ കേന്ദ്രമല്ലേ? ആ കേന്ദ്രത്തിന്റെ ഓരോ കൊല്ലത്തിലും അടിക്കുന്ന കലണ്ടറുകളിൽ കാണാം എല്ലാ മാസത്തിലും ഒടുക്കത്തെ ബുധൻ മോശമാണ്. ഒടുക്കത്തെ ബുധൻ കണ്ടോ, നഷ്തുകൾ സഫർ ഒടുവിലെ ബുധൻ. കാരന്തൂര് സുന്നി മർക്കസിലെ കലണ്ടർ ഉദാഹരണമായി 1995 കലണ്ടർ ഉണ്ടെങ്കിൽ നോക്കോ, എല്ലാ കൊല്ലത്തിലും കൊടുക്കാറുണ്ട്. എന്നിട്ട് അതിനെപ്പറ്റിണ്ടായ ഒരു അപകടം വേറൊരു മാസിക എഴുതുകയാണ്. അവരെന്നെ തമ്മിൽ തമ്മിൽ എഴുതുക, എന്താ ഈ സഫർ ഒടുക്കത്തെ ബുധനായതുകൊണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സഫർ അവസാനത്തെ ബുധനാഴ്ച, കുട്ടികളെ പുറത്തു വിടാത്തത് മൂലം മദ്രസക്ക് പൊതു ഒഴിവ് പ്രഖ്യാപിക്കേണ്ടി വരുന്ന സ്ഥലങ്ങൾ മുസ്ലിം പ്രദേശങ്ങളിലുണ്ടെന്ന് കേൾക്കുമ്പോൾ അതിശയോക്തി നിമിത്തം മൂക്കത്ത് വിരൽ വെച്ചു പോവും. ഒരു വിരൽ വെക്കും, നമ്മൾ വെക്കൂല. കാരണം നമ്മൾ പണ്ടേ അറിയാം, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉന്മൂലനം ചെയ്ത് സത്യവിശ്വാസം മരക്കിട്ടുറപ്പിക്കാൻ പടപൊരുതിയ ഇസ്ലാമിന്റെ അനുയായികളിൽ ഈ തെറ്റായ ചിന്താഗതി എങ്ങനെ കടന്നുകൂടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനായ ദിവസം സഫർ ഒടുവിലെ ബുധനാഴ്ചയായതുകൊണ്ടാണ് അന്നത്തെ ദിവസത്തിനോട് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് ചിലരുടെ ന്യായീകരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനായ ദിവസത്തോട് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി വഫാത്തായ ദിവസത്തെ എത്ര ഗൗരവമായി കാണേണ്ടി വരും? അല്ലിർഫാദ് മാസിക ഇയാളവത്രം തന്നെ. അല്ലിർഫാദ് മാസികയിൽ ഇങ്ങനെ ഇതാ കലണ്ടറിൽ ഇങ്ങനെ അടിച്ചുകൂടാ. അല്ലിർഫാദ് മാസിക 1992 ആഗസ്റ്റ് പുസ്തകം 9:6 അതിലിങ്ങനെ ഇത് എന്ത്? ഇതുകൊണ്ട് വലിയ ഇടങ്ങേറുണ്ട്, ഒരുപാട് പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയാ. എന്നിട്ടോ കലണ്ടർ അടിക്കുമ്പോ അതിലൊക്കെ എല്ലാ മാസത്തിന്റെയും ഒടുക്കത്തെ ബുധൻ വളരെ മോശമാണ്, മനുഷ്യനെ പേടിപ്പിക്ക. മുഹറം പവിത്രമായ മാസമാണ്. അതേപോലെ തന്നെ ഒരു നല്ല കാര്യത്തിനും പുറപ്പെടൂല. ആര്? മുജാഹിദീങ്ങളാന്ന് പറയുന്നവർ കൊണ്ട് ഇത്തിരി പേടി. അതൊരു ഒറിജിനൽ മുജാഹിദീങ്ങളല്ല അവർ, പറയാൻ മുജാഹിദീങ്ങൾ. ഇത് ഞങ്ങളും മുജാഹിദീങ്ങളാണ് പറഞ്ഞിട്ട് ഈ മുജാഹിദിന്റെ തൽപ്പേരിനെ കളയാൻ വേണ്ടി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പറയാൻ മുജാഹിദീങ്ങൾ പറയുന്നവര് നടത്തല്ലാതെ പറയുന്ന വിഭാഗമല്ല ഇവരിതിങ്ങനെ പറഞ്ഞെടുത്ത മുജാഹിദീങ്ങളാണ്. എന്നിട്ടോ അവരുടെ മകളെ കല്യാണം നിശ്ചയിക്കുകയാണെങ്കിലോ ഏറായാലും 10 കഴിഞ്ഞോട്ടെ. ഇങ്ങനെ ഒരു പ്രചരണം നാട്ടിലുണ്ടല്ലോ, അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിലേക്ക് വരവ് വെച്ചെങ്കിലോ വെച്ചോട്ടോ, എന്താ വെച്ചാലെന്താ, അങ്ങനെ വെക്കട്ടെ. ധൈര്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ തന്നെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കണം. മറ്റവനെന്തോ പ്രചരിച്ചോട്ടെ, അതാണ് പ്രായോഗികമായ ജിഹാദ്, അതാണ് പ്രായോഗികമായി അന്ധവിശ്വാസത്തിനെതിരെയുള്ള പൊരുതൽ. അവിടെയൊക്കെ മാറി നിൽക്കും നമ്മൾ, ഇവരിങ്ങനെ പറയണല്ലേ. അതുകൊണ്ട് ഏതായാലും ഇപ്പൊ തൽക്കാലം മാറി നിൽക്കുക, അങ്ങനെ ഒരു അന്ധവിശ്വാസം നമുക്ക് വേണ്ട. അത് നമ്മുടെ ഈമാനിനെതിരാണ്, നമ്മുടെ വിശ്വാസത്തിന് ഏൽക്കുന്ന പുഴുക്കുത്താണ്. അതുകൊണ്ട് ആ നിലക്കുള്ള കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കണം. ദിവസങ്ങളെ ചീത്ത പറയുന്നതും ആഴ്ചകളെയും മാസങ്ങളെയും കുറ്റപ്പെടുത്തുന്നതും കർശനമായ ഭാഷയിലതാ അല്ലാഹു സുബ്ഹാനഹു വതആല വിരോധിച്ചിരിക്കുന്നുവെന്ന് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. ബുഖാരിയിൽ കാണാം, ഖാലല്ലാഹു തആല, അല്ലാഹ് പറയുന്നു, യുദീനി ഇബ്നു ആദം, മനുഷ്യപുത്രൻ എന്നെ ചീത്ത പറയുന്നു. എങ്ങനെയാണ് അള്ളാഹനെ ചീത്ത പറയൽ? യസുബ്ബുദ്ദഹ്റ, അവൻ കാലത്തെ പഴിക്കുന്നു, ദിവസങ്ങളെ പഴിക്കുന്നു, മാസങ്ങളെ പഴിക്കുന്നു, സമയത്തെ അവൻ പഴിക്കുന്നു. അനദ്ദഹ്റു, ഞാനാണ് കാലം, ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവും പകലുമൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ദിവസങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഞാനാണ്. അതുകൊണ്ട് കാലഘട്ടത്തെ നിങ്ങൾ ചീത്ത പറയരുത്. കാലഘട്ടം റള്ളയാണ് എന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാനാണ് അതുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ നേരെ തിരിയുന്ന ഓരോ ശകാരവർഷങ്ങളും അവയെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവിന്റെ നേർക്കുള്ള ശകാരവർഷങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്, നഹ്ജ് നോക്കുന്ന പരിപാടി, ശകുനം നോക്കുന്ന പരിപാടി തനിച്ച ജൂതായുധമാണ്, വൃത്തികേടാണ്, മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് നഹ്ജ് നോക്കുന്ന ആളുകൾ ശൈഖായി അംഗീകരിക്കുന്ന മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ അൽ ഫതാവൽ ഹദീസിയ എന്ന കിതാബിൽ നഹ്ജിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ ചോദ്യകർത്താവിനോട് അയാളുടെ ചോദ്യത്തിന്റെ വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി കൊടുക്കുക എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഅന്നദാലിക മിൻ സുന്നത്തിൽ യഹൂദി ലാ മിൻ ഹദിയിൽ മുസ്ലിമീൻ അൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഖിഹിം. നഹ്ജ് നോക്കുന്ന പരിപാടി, കല്യാണം ഉറപ്പിക്കാൻ വിചാരിക്കുമ്പോ ഇങ്ങനെ ഈ പഞ്ചാംഗം നോക്കുന്ന പരിപാടി, അതിനുവേണ്ടി മൊല്ലയെയും മൗലിയാരെയും സമീപിക്കുന്ന ഈ പരിപാടിയില്ലേ, അത് തനിച്ച ജൂതന്റെ പരിപാടിയാണ്. ലാമിൻ ഹദിയിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പരിപാടിയല്ല. അൽ മുതവക്കിലീൻ അലാ ഖാലിഖിഹിം വബാരിഖിഹിം, അവരെ പടച്ച റബ്ബിന്റെ മേലെല്ലാം തവക്കുലാക്കുന്ന ശരിയായ മുസ്ലിമിന് ചേർന്ന പണിയല്ല, അത് തനിച്ച ജൂതന്റെ സുന്നത്താണെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ അൽ ഫതാവൽ ഹദീസിയയുടെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തി. ഇതാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പൊത്തക്കുത്തകയെ അവകാശപ്പെടുന്ന ആളുകൾ, അവരുടെ കലണ്ടറുകളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഇവക്കൊക്കെ മാനം കണ്ടെത്തുകയാണ്, ഇവക്കൊക്കെ തെളിവുകൾ വരുത്തുകയാണ്. എല്ലാം മനുഷ്യന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അട്ടിമറിക്കുന്നതാണ് എന്ന ബോധത്തോടുകൂടെ വേണം അവയെയൊക്കെ നമ്മൾ സമീപിക്കാൻ. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദവ വലാ തിയറത വലാ ഹാമത വലാ സഫറ. ലാ അദവ, അദവ എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്തൊരു വിചാരമുണ്ടായിരുന്നു, പിശാചുക്കൾ മനുഷ്യരിലേക്ക് രോഗം പകർത്തുവെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചുക്കൾ മുഖേന രോഗം പകർത്തുന്ന പരിപാടിയില്ല, ആരുടെയും ശരീരത്തിൽ പിശാച്ച് കൂടിയിട്ട് രോഗം പരത്തുന്ന പരിപാടിയില്ല. നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെ ഒരു ചിന്താഗതിയുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ 1940കളിൽ കോളറയും വസൂരിയും ഒക്കെ പടർന്നു പിടിച്ചപ്പോൾ, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണ മാരകമായ രോഗം പടർന്നു പിടിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്താണ് പറഞ്ഞത്? അത് ശൈത്താനാണ്, തലമത്തട്ടി എന്ന് പറഞ്ഞൊരു ശൈത്താൻ, വസൂരിയുടെ ശൈത്താൻ, അതേപോലെ തന്നെയുള്ള ശൈത്താൻമാര് നാടൊട്ടാകെ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് അവരെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി മമ്പുറത്ത് കൊടിയെടുത്തുകൊണ്ട് കൂട്ടബാങ്ക് വിളിച്ചുകൊണ്ട് തെരുവീതികളിലൂടെ മുസ്ലിയാന്മാരെ അനുയായികളെ കൊണ്ട് ഊരുചുറ്റിച്ചു. ആ പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചുക്കൾ രോഗം പരത്തുന്ന, പിശാച്ച് മുഖേന രോഗം പരക്കുമെന്നുള്ള ചിന്താഗതി അസ്ഥാനത്താകുന്നു, അത് അന്ധവിശ്വാസമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലാ തിയറത്ത, പക്ഷി മുഖേന കാര്യങ്ങൾ നോക്കുന്ന പരിപാടിയും തെറ്റാകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു. ജാഹിലിയത്തിലെ പരിപാടിയായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യത്തിനൊരുങ്ങിയാൽ പക്ഷിയെ പിടിച്ച് മാനത്തേക്ക് വിടും. വലത്തോട്ടാണ് പക്ഷി പാറിപ്പോയതെങ്കിൽ കാര്യങ്ങളൊക്കെ ശുഭലക്ഷണമാണ്, ഇടത്തോട്ടാണ് പക്ഷി വാറിയതെങ്കിൽ പോണ്ട യാത്ര മുടക്കിക്കോ, നിന്റെ കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. ഈ നിലക്ക് പക്ഷിയെ ഖൈറിന്റെയും ഷെറിന്റെയും മാർഗമായി അള്ളാഹുവിങ്കൽ നിന്ന് ഖൈറും ഷെറും പ്രതീക്ഷിക്കുന്നതിന് പകരം ഇവ മുഖേനയുള്ള ഇവയുടെ ശബ്ദത്തിലൂടെയും പറക്കൽ മുഖേനയുമൊക്കെ ഖൈറും ഷെറും തീരുമാനിക്കുന്ന പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ശിർക്കായിട്ടാണ് ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ വലാ ഹാമത്ത, ഹാമത്തുമില്ല. എന്താണ് ഹാമത്ത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് നൽകിയ വ്യാഖ്യാനം, ഹാമത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു പക്ഷിയാകുന്നു. അഖീലഹിയൽ ഭൂമത്തു, മൂങ്ങയാണ് എന്ന അഭിപ്രായമുണ്ട്. എന്താണ് അതിന്റെ പ്രശ്നം? കാനതീദാ സഖസത്ത് അലാ ദാരിഹദിഹിം റാഹാ നായ്യത്തൻ ലഹു, ആരുടെയെങ്കിലും വീട്ടിൽ ഈ പക്ഷി വന്നിരുന്നു കൊണ്ട് ശബ്ദിച്ചാൽ അത് അവന്റെ മരണദൂതനാണ് എന്നായിരുന്നു ആളുകൾ വിശ്വസിച്ചിരുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര പഴക്കമുള്ള അന്ധവിശ്വാസമാണ് നമ്മുടെ ഉപമങ്ങന്മാരൊക്കെ ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ മരക്കൊമ്പത്ത് കുച്ചിച്ചൂളാനെന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഏത് പേരിൽ അറിയപ്പെട്ടാലും, ആ പക്ഷി രാത്രി വന്നിരുന്ന് അതിന്റെ ഇണയെ തേടുന്ന ആ ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നാൽ ആളുകൾ അല്ലാഹു അഹദ്, അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധു ജീവനെ കല്ലെടുത്തുകയും. എന്താ കാരണം? മരണ ഉറപ്പാണ്. കുറ്റിച്ചൂളാൻ കൂകിയോ, എന്നാ പിന്നെ നീ മരണ ഉറപ്പാ. ആ സാധുവിനാണെങ്കിൽ പ്രത്യേകമായ മൂളയാണ് ഇണചേരാൻ വേണ്ടിയുള്ള സമയത്തുള്ളത്. അതിനിങ്ങനെ നമ്മൾ വ്യാഖ്യാനിച്ചു വന്ന് പോവാ പോവാന്നാ പറയുന്നത്, പോകാനായിട്ടിന് ഈ ഈ മൂളലിൽ കേട്ട് 40 ദിവസത്തിന്റെ ഉള്ളിൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ ആരെങ്കിലും പോയ ന്യൂസ് എനിക്ക് കേൾക്കുന്നതാണ്. ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കാര്യമായി ഇന്ന് നിലവിലുണ്ട്. പോയിട്ടില്ല. ഇതൊക്കെ ഉണ്ട് ഈ കുമ്മൂളലിൽ കുച്ചിച്ചൂളാന്റെ കൂവല് കേട്ടാൽ മനുഷ്യന് പേടിയായി. അതാണ് റസൂലുള്ള പറഞ്ഞത്, ആ ഹാമത്ത, അങ്ങനെ ഒരു പരിപാടിയില്ല, അങ്ങനെയൊക്കെ ഒരു പക്ഷിനെ പറ്റി പേടിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷിയെ മാത്രമല്ല, കാക്കയുടെ ശബ്ദത്തിൽ പേടിക്കാറുണ്ട് ചില ആളുകൾ. വീട്ടിൽ നിന്ന് കാക്കങ്ങനെ കുറിയാ മതി, പഴയ കാലത്തുള്ള സ്ത്രീകൾ പറയും, മോനെ പുറത്തിറങ്ങി നോക്ക്, കാക്കറ്റിന്റെ വാലെങ്ങോട്ടാ തിരിഞ്ഞിട്ടുള്ളത്, ഏത് ഭാഗത്തേക്കാ തിരിഞ്ഞത് എന്ന് വാല് നോക്കിയിട്ട് നമ്മൾ പറയുമ്പോ ഉടനെ മറുപടി, ആ ഭാഗത്ത് നിന്ന് വീട്ടിലേക്ക് വീരുന്നേര് വരാണ്ട്. കണ്ടോ, കാക്കങ്ങനെ കുറുകിയാല് വീരുന്നേര് വരാനുള്ള കാര്യമാണ് പറയുന്നത് എന്നാണ്. അങ്ങനെയാണ് വിശ്വാസം. നമ്മളിങ്ങനെ എന്തോ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് വീടിന്റെ ഉത്തരത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഗൗളിയവരുകൾ ഒന്ന് ചെലച്ചു ചെലവിന് ശബ്ദമുണ്ടാക്കിയ ജനപ്പറയും. കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി പലരും സത്യമാണ് പറഞ്ഞത്. കാരണം പല്ലി ചെലച്ചിരിക്കുന്നു എന്നാ ഞങ്ങളുടെ നാട്ടിൽ പറയാം, ഗൗളി ശബ്ദം പുറപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഗർഭിണിയായ ഒരു പെണ്ണ് എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ സൂക്ഷിക്കണം മോളെ, മരത്തവള മേലേക്ക് ചാടരുതേ. എന്താ, പല്ലി ഗർഭിണിയുടെ ശരീരത്തിലേക്ക് തവളയും പല്ലിയും ഒക്കെ ചാടിയാൽ കുട്ടിയുടെ കയ്യും കാലൊക്കെ പിന്നെ പല്ലിയുടെ കയ്യും കാലും പോലെ, തവളക്കുഞ്ഞിന്റെ കയ്യും കാലും പോലെ ഇങ്ങനെ മെലിഞ്ഞൂട്ടിയിട്ടുള്ള കുട്ടികളാ പിന്നെ ഉദരത്തുനിന്ന് പുറത്തു വരാനാണ് വിശ്വാസം. ഇല്ലേ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാന്ന് പറ. തീർച്ചയായും മുസ്ലിം പോക്കറ്റുകളിൽ ഈ അന്ധവിശ്വാസങ്ങൾ ഇന്നും നിലവിലുണ്ട്. ഇങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ, പുറത്തുക്കാണ്ടിറങ്ങി കാർ ഡ്രൈവ് ചെയ്താണ് പുറത്തേക്കിറങ്ങിയ ഉടനെ ചാടി ഒരു കരിയും പൂച്ച വിലങ്ങിയാടി. പൂച്ചേന്റെ ആ റോട്ടിൽ നിന്ന് അങ്ങേ റോട്ടിൽക്ക് ആ സാധു ഒരു മത്തിത്തല കണ്ടിട്ട് ചാടിയതാ. ഇവൻ വിചാരിച്ച് പന്റെ ഹൈറും ചെറും കഴിഞ്ഞു, വണ്ടി ഒന്നും കൂടി പിറകോട്ടെടുത്ത് പിന്നെ മുന്നോട്ടെടുത്തു, ഒന്നും കൂടി മുന്നോട്ടെടുത്തില്ലേ മുന്നോട്ടെടുത്ത്, ഇന്ന് യാത്ര വേണ്ടതായ. പുറത്തുക്കാണ്ടിറങ്ങിയപ്പോഴാണ് ഒരു സാധുവായ മനുഷ്യൻ രാവിലെ തന്നെ കാണുകയാണ്. കാലിച്ചാക്കമായിട്ടൊരു സാധു അതിന്റെ നിത്യജീവിതത്തിന് പണിക്കുകയാണ്. അവനെ പിരാകി പഹയൻ എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ കണ്ടൊരു നേരം നേരം വെളുക്കുമ്പോ തന്നെ ആദ്യം തന്നെ കാലിച്ചാക്കും കാലിക്കൊട്ടയുമാണോ വേണ്ടത്? നിന്റെ ജീവിതാകെ കാലിയാണ് ഈ ശൈത്താൻ ആരാ തോൽപ്പിച്ചു കൊടുത്തത്? ഇബിലീസ്. ഇബിലീസ് അവന്റെ അനുയായികൾക്ക് ശൈത്താൻ യുഹൂനയിലാവുലിയായും ശൈത്താൻ അവന്റെ മിത്രങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞ് തോന്നിപ്പിച്ചുകൊണ്ട് വസുവാസുണ്ടാക്കിക്കൊണ്ട് അവന്റെ ഈമാനിനെ പൊക്കറ്റടിക്കും. ഈ ഒരവസ്ഥയാണ് നമുക്കിന്നുമുള്ളത്. ആരും ഇതിൽ നിന്ന് ഒഴിവല്ല. പലരും അവരുടേതായ പ്രശ്നങ്ങൾ വരുമ്പോ ഇതിലൊക്കെ അല്പസ്വല്പമൊക്കെ ഭാഗവാക്കുകളാകാറുണ്ട് എന്ന സത്യം നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല, അത് ഒഴിവാക്കണം. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകരുത്. നമ്മുടെ ഹൈറും ചെറും തീരുമാനിക്കാൻ ഒരു പക്ഷിയുടെ ശബ്ദത്തിന് ഒക്കില്ല. ഒരു ജന്തുവിന്റെ റോഡ് മുറിച്ച് കിടക്കലിന് പറ്റില്ല. വീട്ടിൽ കണ്ട് ഇറങ്ങിയാണ് അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാണ്, അപ്പോഴാണ് കുട്ടിയുടെ കയ്യിൽ തീപ്പൊട്ടിക്കൊള്ളിയുണ്ടെന്ന് തീപ്പൊള്ളി. ആ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിൽ അപകടം, പ്രശ്നമാണ്, ഈ കാര്യം ശരിയാവില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോഴാണ് അല്ലെങ്കിൽ വീട്ടിലേക്ക് പുതിയതായി താമസം തുടങ്ങിയതാ, അന്ന് എന്നെ വീട്ടിന്റെ അകത്തളത്തിൽ ഇങ്ങനെ എണ്ണമഴുക്കി തട്ടിയിട്ട് ഭാര്യ അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും ഒരു മെമ്പർ കാല് വഴുകിയെന്ന് വീണ് കാലും ഒന്ന് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നാൽ ഈ വീട്ടിൽ ഇനി താമസിക്കാൻ കൊള്ളില്ല, അപകടമാണ്, ദുഷ്ടവിനമാണ്. പാലുകാച്ചൽ, പാലുകാച്ചാത്തത് നോക്കുമ്പോ പാല് തിളച്ചു ഒഴുകിപ്പോയി. ഈ വീട്ടിൽ ഇനി താമസിച്ചുകൂടാ, ഇവിടെ പോക്കുവരവുകളുണ്ട്. ഏയ്, പോക്കുവരവുകൾ അങ്ങനെയെന്ന് പറയാം, പോക്കുവരവുകളുണ്ട്, അതുകൊണ്ട് സ്ഥലമൊക്കെ മാറിക്കൊടുക്കണം. ബഹുമാനപ്പെട്ടവന്മാര് വരും പോവുമൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മറപ്പടിയിൽ നിന്നുകൂടാ, അവിടെ ഡ്രസ് ഉണക്കാനിട്ടുകൂടാ, അതേപോലെ തന്നെ രാത്രിയിൽ കണ്ണാടി നോക്കിക്കൂടാ. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ഇതിനൊക്കെ ശാസ്ത്രീയമായ മാനം തേടുകയാണ് നമ്മുടെ മുസ്ലിയാന്മാരുട്ടികൾ. ഇതൊക്കെ ഉണ്ടായിരിക്കാമല്ലോ. വേലിയേറ്റവും വേലിയിറക്കത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് മുജാഹിദുകളെ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇതിനൊക്കെ മറുപടികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഏതന്ധവിശ്വാസത്തിനും ശാസ്ത്രീയമായ മാനങ്ങൾ നൽകുവാൻ സർക്കസ് കൂടാരങ്ങളിൽ ഇജ്തിഹാദുകളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ താമസമില്ലാത്തതൊക്കെ പുറത്തു വരാനിരിക്കുന്നു, അപ്പോൾ വിശദീകരിക്കാം. ഏതായാലും ഈ വക അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി തന്നെ വിരോധിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ വലാ സഫറ, സഫറുമില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്താണ് സഫർ? ജാഹിലിയ കാലത്തുള്ള മുശ്രിക്കീങ്ങൾക്ക് മുഹറം മാസത്തോട് ഇത്തിരി ആദരവുണ്ടായിരുന്നു. മുഹറം പവിത്രമായ മാസമായിട്ട് കണ്ടതുകൊണ്ട് മുഹറത്തെ നഷ്ടായി കാണാൻ ജാഹിലിയ കാലത്തെ മുശ്രിക്കീങ്ങൾക്ക് ധൈര്യം വന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു മാസം നഹസ് വേണല്ലോ, അതുകൊണ്ട് തൊട്ടടുത്ത സഫർ മാസം നഹസായി പ്രഖ്യാപിച്ചു ജാഹിലിയ കാലത്തുള്ള ആളുകൾ. റസൂലുള്ള പറഞ്ഞു, ലാ സഫറ, ഇങ്ങനെ സഫർ മാസം ദുശകുനമായി പ്രഖ്യാപിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല, എല്ലാം ജാഹിലിയത്താകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് മനുഷ്യനോട് പറഞ്ഞു, ഈ ദുശകനം നോക്കുന്ന പരിപാടി, അവലക്ഷണം കാണുന്ന പരിപാടി, മനസ്സിൽ വല്ലതും തോന്നിയാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു അശുഭകരമായ തോന്നൽ നിന്റെ മനസ്സിലുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നീ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ഇലാഹ ഖൈറുക, അല്ലാഹുവേ നിന്റെ അടുക്കൽ നിന്നല്ലാതെ ഒരു നന്മയില്ല, നീ എന്താണ് തീരുമാനിച്ചതെങ്കിൽ അതല്ലാതെ നടപ്പില്ല, നീയല്ലാതെ ഒരു ഇലാഹില്ല, എലി പക്ഷിയും നിയന്ത്രിക്കുന്നത് നീയാണ്, അവക്കൊന്നും എന്റെ ജീവിതത്തിലൊന്നും വരുത്താൻ പറ്റില്ല എന്ന് നീ പറഞ്ഞേക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മുടെ വീടുകളിൽ ഈ പുല്ലിലിങ്ങനെ ചാടി നടക്കുന്ന ഒരു ജീവിയുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ തന്നെ പുൽപ്പോത്ത് എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ പുൽച്ചാടി എന്ന് പറയും, വേറെ ചില സ്ഥലങ്ങളിൽ പച്ചപ്പുൽപ്പോത്ത് എന്ന് പറയും, പലതും പറയും. അത് ശരീരത്തിൽ വന്നിരുന്നാൽ എന്താ നമ്മുടെ ഉമ്മമാര് പറയാറുള്ളത്? കണ്ടോ, നേർച്ചക്കടം വീട്ടാണ്ട് പുൽച്ചാടി വന്നിരുന്നിരിക്കുന്നു വീട്ടില്, തലയണ കിടക്കുന്ന ബെഡിലെ തലയണയിൽ ഈ മണ്ണട്ടാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനെ കണ്ടാൽ ഉടനെ പറയും, പേടിച്ചോളി മക്കളെ, മയ്യത്തും വെള്ളം കുടിച്ചിട്ടേ മൂപ്പര് പോകൂ. എന്താ മയ്യത്ത് കുളിപ്പിച്ച വെള്ളം കുടിക്കാൻ വന്നതാണ്, അതുകൊണ്ട് നിന്റെ മയ്യത്ത് ഇപ്പൊ ഉടനെ കുളിപ്പിക്കും. എന്ത് ഉറപ്പാപ്പതൊക്കെ കൃത്യമായി അറിവാണ്. കടവാതിൽ വവ്വാലികളൊന്ന് വീട്ടിന്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ മതി, ഇതാ ഹൈർ ഇങ്ങനെ വരാനിരിക്കുന്നു, ഹൈർ വരികയാണ്. കണ്ണൊന്ന് ചൊറിഞ്ഞാൽ മതി, ആരെയോ കാണാൻ തോന്നുന്നു. കയ്യിന്റെ ഉള്ളമൊന്ന് ചൊറിഞ്ഞാൽ മതി, പണം കിട്ടാനിരിക്കുന്നു. വേറെ പറയാൻ കൊള്ളാത്ത വേറൊരു സ്ഥലത്ത് ഇത്തിരി ചൊറി വന്നാലും പറയും, എന്തോ വേറൊരു കാര്യം നടക്കാനിരിക്കുന്നു എന്ന്. ഇങ്ങനെ ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ ഇതിന്റെയൊക്കെ പേരിൽ ഇങ്ങനെ പറഞ്ഞ് അന്ധവിശ്വാസവും അനാചാരവും മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ല വസുവാസും നിന്റെ മനസ്സിൽ തോന്നിയാൽ ഉടനെ പറഞ്ഞു, അല്ലാഹുമ്മ ലാ യഅ്തീ ബിൽ ഹസനാതി ഇല്ലാ അൻത ولا يدفع السيئات الا انت ولا حول ولا قوه الا بك. എന്തെങ്കിലും ഇങ്ങനെ ആശുഭകരമായി വല്ലതും നിന്റെ മനസ്സിൽ ഇബിലീസ് തോന്നിപ്പിച്ചാൽ ഉടനെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രക്ഷ തേടിക്കോ, അല്ലാഹുമ്മ അല്ലാഹുവേ ലാ യഅ്തീ ബിൽ ഹസനാതി ഇല്ലാ അൻത, നീയല്ലാതെ ഹസനത്തുകൾ കൊണ്ടുവരുന്നവൻ ഇല്ലേ ഇല്ല, റബ്ബേ നീയല്ലാതെ നന്മകൾ കൊണ്ടുവരുന്നവനില്ല. വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത, എല്ലാ ദുഷ്ടഗുണമായ അല്ലെങ്കിൽ ദുഷിച്ച പ്രവർത്തനങ്ങളെയും തടുക്കുന്നവൻ നീയല്ലാതെ മറ്റാരുമില്ല. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബിക, നിന്നെ കൊണ്ടല്ലാതെ നീ മുഖേനയല്ലാതെ യാതൊരു ശക്തിയും കയ്യുമില്ല എന്ന് നീ ഉറപ്പിച്ചങ്ങ് മനസ്സിൽ ഉറപ്പിച്ചോ എങ്കിൽ ഈ വക വസുവാസുകൾക്കൊന്നും ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താൻ ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങൾക്ക് പറ്റില്ല. ഈമാൻ ശരിക്ക് മനസ്സിൽ ഉറപ്പിച്ചോ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കണം, എങ്കിലേ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമാകൂ, ഇല്ലെങ്കിലോ അതിനൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഖൈറും ഷർറും വരൂവെന്ന ആ ഉറച്ച വിശ്വാസത്തിന് പോരളേൽപ്പിക്കുന്നതായതുകൊണ്ട് ഇവയോടൊക്കെ എത്രായിരം ആളുകൾ ഇതിന്റെ പിന്നിലുണ്ടെങ്കിലും എത്ര വലിയ ശാസ്ത്രീയമായ വ്യാഖ്യാനങ്ങൾ ഏത് വലിയ നേതാവ് എത്ര വലിയ കാലഘട്ടത്തിൽ പുറത്തിറക്കിയതാണെങ്കിലും എത്ര വലിയ നേതാക്കന്മാരും നായകന്മാരുമൊക്കെ മാതാമൃതാനന്ദമയ്യയുടെയും സായിബാബയുടെയും അതേപോലെയുള്ള വലിയവന്മാരെന്ന് പറയുന്ന, ദിവ്യന്മാരെന്ന് പറയുന്ന, ഔലിയാക്കളെന്ന് പറയുന്ന ആളുകളുടെ മുമ്പിലൊക്കെ പോയി ആരൊക്കെ ഓച്ചാനിച്ച് നിൽക്കാൻ തയ്യാറായാലും എന്റെ മനസ്സതിന് തയ്യാറല്ല, ഞാനതിനൊരിക്കലും തയ്യാറാകുകയില്ല എന്ന ഉറച്ച ബോധം. അല്ലാഹുമ്മ ലാ യഅ്തീ ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബിക ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. മഹത്തായ ആ പ്രഖ്യാപനം അർത്ഥമറിഞ്ഞുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ വക രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശിർക്കൻ പ്രവണതകളിൽ നിന്നും നമുക്ക് മോചനമുണ്ടാകും. അതുകൊണ്ട് ജ്യോത്സ്യന്മാരെയും കണക്ക് നോട്ടക്കാരെയും പ്രവചനം നടത്തുന്നവരെയും യുദ്ധന്മാരുടെയും ഒന്നും വിട്ടുപടിക്കലേക്ക് ഒരിക്കലും നമ്മളോ നമ്മുടെ മക്കളോ ഭാര്യമാരോ പോകാതിരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. നമ്മുടെ പണത്തെയും ഈമാനിനെയും പോക്കറ്റടിക്കാനുള്ള കുബുദ്ധികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ആധുനിക ലോകത്ത് എന്ത് തന്നെ ന്യായീകരണങ്ങൾ കണ്ടാലും അവയുടെ പിന്നാലെ പോകാതെ വിശ്വാസത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കരകളഞ്ഞ നിലയ്ക്ക് തന്നെ നമ്മുടെ മനസ്സിൽ ഊട്ടിയിറപ്പിക്കാൻ നാം സന്നദ്ധരാവണം. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നാടൊട്ടാകെ ഈ മേഖലയിലുള്ള പ്രചരണങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്ന ഈ സമയത്ത് നിങ്ങൾ അതിനുവേണ്ട പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഉറുക്ക്, അതേപോലെ തന്നെ മന്ത്രം, അതേപോലെയുള്ള മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചുകൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് മുതൽ അത് സംബന്ധമായി വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അസത്യത്തെ അസത്യമായി കണ്ടുകൊണ്ട് അവയെല്ലാം നിരാകരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ.